സമാസ പ്രകരണം സാമാന്യേന വിചാരം തത്ര പ്രസിദ്ധ ഉദാഹരണാന്യധികൃത്യ വിചാര കൃത സമാസപ്രകരണി സിദ്ധാന്തകൗമുദ്യം പരിശിഷ്ടപ്രകരണാനി സന്തി സമാസാന്തപ്രകരണം ഏകശേഷപ്രകരണം സമാസസ്വരപ്രകരണം ഇത്യാദി ഇന്ദു അസ്മാഭി മുഖ്യതയ സമാസ ചതുഷ്ടയമേവ നിരൂപിതം. സമാസപ്രകരണസ്യ ഷഡ്ലിംഗപ്രകരണേന സഹ സംബന്ധം വർത്തതേ. ഷഡ്ലിംഗപ്രകരണ അധ്യയനേന വിഭക്തിജ്ഞാനം ഭവതി. സമാസകരണാർത്ഥം വിശേഷ്യ അലൗകിക വിഗ്രഹാവസരെ വിഭക്തിജ്ഞാനസ്യ അതീവ ഉപയോഗം ഭവതി. അതഃ പ്രകരണദ്വയോഃ വിശേഷ സംബന്ധ അസ്തി. ഷഡ്ലിംഗപ്രകരണസ്യ സമാസപ്രകരണസ്യ ച അതഃ ഷഡ്ലിംഗപ്രകരണനിരൂപണാനന്തരം സമാസപ്രകരണം നിരൂപിതം. ഭട്ടോജി ദീക്ഷിതേന അയമേവ ക്രമഃ ആദ്രത. പരന്തു സിദ്ധാന്തകുമതിയ വരദരാജ പണ്ഡിതേന അയം ക്രമ ന സ്വീകൃത. അത്ര ഷഡ്ലിംഗപ്രകരണാനന്തരം തിങ്ങന്ത നിരൂപണം ക്രിയത്തെ. കസ്മിൻചിത് പുസ്തകേഷു കേസാംചിത് പുസ്തകേഷു ദൃഷ്ടം വ്യതികരണ സമാസം സമാനാധികരണ സമാസം തത് അവീഭാവ തത് തത്പുരുഷേ ബഹുവ്രീഹ്യമേവ അസ്തി വാ. ദ്വന്ദ്വസമാസേ നാസ്തി അവീഭാവിപ്യസ്തി. താദൃശ ഭേദക ന ആവശ്യക വാ. താദൃശ ഭേദക ന ആവശ്യക ഭാവ ഭേദഃ വർത്തതേ ഏവ പ്രസിദ്ധാനി ഉദാഹരണാനി സന്ധി കണ്ഠേ കാലോ യസ്യ സ ഇത്യാദി വ്യതികരണ സമാസസ്യ. തിങ്ങന്തേഷു പ്രഥമം ദശലകാര പ്രകരണം. ദശലകാര പ്രകരണേ കർത്തരി ലകാര ന്യവ നിരൂപ്യന്തി യഥാ ഭവതി ഭവതഃ ഭവന്തി ഭവസി ഭവതഃ ഭവതഃ ഭവാമി ഭവാമ ഭവാ ഇത്യാദി കത്തലിൽ ലക്കാര പ്രഥമം നിരൂപിക്കുന്നത്. തദനന്തരം ഭാവകർമ്മ പ്രക്രിയ, കർമ്മകർത്തൃ പ്രക്രിയ ഇത്യാദികം വളർത്തതേ എന്തു പ്രകരണെ കർത്തരി ലകാരമേവ പ്രഥമം നിരൂപ്യത. ലട്ട് ലിട്ട് ലൊട്ട് ലിട്ട് ലെട്ട് ലോട്ട് ലങ് ലിങ് ലുങ് ലൃങ്ങേഷു പഞ്ചമോ ലകാര ഛന്ദോ മാത്ര ഗോചര. ലട്ട് ലിട്ട് ലുട്ട് ലുട്ട് ലോട്ട് ലോട്ട് ലങ് ലിങ് ലുങ് ലൃങ് ഏഷു പഞ്ചമോ ലകാര ഛന്ദോ മാത്ര ഗോചര. അത്ര ദശ ലകാരാ സന്തി തേഷു ദശലകാരേഷു പഞ്ചമഹ ഭവതി ലേട്ട് ഇതി ലിംഗർത്തേ ലേട്ട് ഇതി ഛന്ദസി ലിംഗ് അർത്ഥേ ലേട്ട് വിധീയതി. കിന്തു ലേട്ട് ഛന്ദസ്യേവ അന്യത്ര നാസ്തി. ലട്ട് ലിട്ട് ലൊട്ട് ലിട്ട് ലെട്ട് ഇത്യേത് പഞ്ചമ കേവലം ഛന്ദസ്യേവ ലിംഗർത്ഥേ ലെട്ട് ഇതി ഛന്ദസി പ്രകരണെ വിധീയതി. അത്ര ലട്ട് ലിട്ട് ലുട്ട് ലിട്ട് ലോട്ട് ഏതേ ടീതഹ അത്ര ലേട്ടം തെക്വ അന്വേഷാം ഇതാം വിചാര അത്ര ക്രിയത്തെ ലോകസിദ്ധാന്തമുദ്യ. അത്ര ഛന്ദസപ്രകരണം നാസ്തി അതഹ ലേട്ട് വിചാര അത്ര ന കൃതഹ. അനന്തരം ഞിതഹ ഭവന്തി ലങ് ലിങ് ലുങ് ലൃങ് ഇതി ചത്വാര. ഏവം ദശലകാര തേഷു ലങ് ലിങ് ഇത്യേത് ദ്വിവിധം ഭവതി വിധിലിംഗ് ആശീർ ലിംഗ് ഇതി ദൈവിധ്യേന. അതഃ ലേട്ട് ഇത്യയം മുക്ത്വാ അപി ലകാരാഹ ദേശേവ വിധിലിംഗ് ആശീർലിംഗ് ഇതി അത്ര ലിംഗ് വിഷയെ ഭേദോ വർത്തതി അതഃ ദശ ലകാരേവ. ലോട്ട് ഇത്യത്രാപി ഭേദോ വർത്തതേ കിന്തു അത്ര രൂപഭേദോ നാസ്തി. ആശേഷലിംഗ് ലോടോ ഇത്യാദിയും അഗ്രേ വക്ഷ്യതി എന്തു അത്ര രൂപഭേദോ നാസ്തി. അതഃ വിനാ ലേടം അപി ലകാരാഹ ദശ വർത്തന്തി. അത്ര ലട്ട് ലിട്ട് ലുട്ട് ലിട്ട് ലേട്ട് ലോട്ട് ഇത്യത്ര സ്വരാഹ അച് പ്രത്യാഹാര ക്രമേണ ദത്താഹ. ലട്ട് ഇത്യത്ര അകാരഹ തദനന്തരം ഐ ഈ ലട്ട് ഇത്യത്ര ഇക്കാരഹ തദനന്തരം ലുട്ട് ഇത്യത്ര ഉകാരഹ അനന്തരം ലൃ ഇതി ലൃ ഇത്യായം നാസ്തി അത്ര. അനന്തരം ലേട്ട് ലേ ഏകാര അനന്തരം ഊക്കാര നിസ്വപി ഏവമേവ ലങ് അകാര അനന്തരം ലിംഗ് ഇത്യത്ര ഇക്കാര അനന്തരം ലുങ് ഉകാര ലുങ് ഇതി ഒരുക്കാര. അത്ര ലകാരം മുക്ത അന്യദ്വയം ഇത് ഭവതി. അകാര ടകാര ഇകാര ടകാര അനന്തരം ഉകാര ടകാര ഋകാര ടകാര ഏവം അന്യത്രാവി സർവത്ര. അത്ര ല് ഇത്യത് ശബ്ദരൂപമേവ അവശിഷ്യത്തെ അന്യേഷാം സർവേഷാം ഇത്വം ഭവതി. ഏതേ ലട്ട് ലട്ട് ഇത്യാദയഃ സാമാന്യരൂപേണ ലകാരാഃ ഇത്യുച്യന്തേ യേഷാം നാമ ഭവതി ലകാര ഇതി. കസ്മാത് സർവത്ര ല ഇതി ശബ്ദസ്യ വർത്തമാനത്വ. അത്ര പ്രഥമസൂത്രം ഭവതി യേഷു പഞ്ചമോ ലകാര ഛന്ദോ മാത്ര ഗോചര ഗോചര ഇത്യസ്യ വിഷയ ഇത്യർത്ഥ ഛന്ദോ വിഷയ ഛന്ദസ്യേവ അയം ലകാര ദൃശ്യത്തെ. ഛാന്തസ പ്രകരണേ അസ്യ പ്രക്രിയ വർത്തതേ. ലഹ കർമ്മണി ച ഭാവേ ച അകർമ്മകേഭ്യഃ ലകാരാഃ സകർമ്മകേഭ്യഃ കർമ്മണി കർത്തരി ച സ്യുഃ അകർമ്മകേഭ്യോ ഭാവേ കർത്തരി ച. ലകാരങ്ങൾ സകർമ്മക ധാതുക്കളിൽ നിന്നും കർമ്മ അർത്ഥത്തിലും കർത്തൃർത്ഥത്തിലും വരുന്നു. അകർമ്മക ധാതുക്കളിൽ നിന്നും ഭാവാർത്ഥത്തിലും കർത്തർത്ഥത്തിലും വരുന്നു. ഇതാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. സൂത്രേ ലഹ ഇതി ല ഇത്യസ്യ പ്രഥമ ബഹുവചനം ഭവതി. ല ലൗ ലഹ ലഹ ഇതി. അതഃ വൃത്തൌ ഉക്തം ലകാരാഹ ഇതി ല ഇത്യസ്യ ബഹുവചനത്വാത്. അസ്മിൻ സൂത്രേ വാക്യദ്വയം വർത്തതേ. പ്രഥമവാക്യം ഭവതി ല കർമ്മണി ച ഇതി. അസ്യ വ്യാഖ്യാനം വൃത്തൌ കൃതം ഏവം ലകാരാഃ സകർമ്മകേഭ്യഃ കർമ്മണി കർത്തരിചഃ കർത്തരി ച സ്യുഃ ഏതാവത് പര്യന്തം ല കർമ്മണി ച ഇത്യസ്യ വ്യാഖ്യാനം ഭവതി. ഇതം ഭവതി പ്രഥമം വാക്യം. ലകാര ഇതി പൂർവ നിർദ്ദിഷ്ട ഏവ ലട്ട് ലട്ട് ലുട്ട് ഇത്യാദി. സകർമ്മകേഭ്യ ഇത്യസ്യ സ സകർമ്മക ധാതുഭീത്യർത്ഥം. ഇതം സൂത്രം തൃതീയാധ്യായ വർത്തതെ. സാമാന്യന സർവേ ലകാര പ്രക്രിയ തൃതീയാധ്യായ വർത്തന്തെ. അത്ര ധത്വധികാര പ്രഥമാധ്യായത ആരഭ്യ അധ്യായ സമാപ്തി പര്യന്തം വർത്തതെ. അത്ര പ്രകരണി സൂത്രേഷു ധാതുശബ്ദ അന്യത്രാവി വർത്തതെ. ധാതോ കർമ്മണ സമാന കർത്തൃവ ഇച്ഛായാം വ ധാതോരേഖാ ചോഹലാദി സംഹാരോ യങ് ഇത്വാദിഷ്വവി ധാതുശബ്ദ വർത്തതെ ഏവ. അതേവ ധാത്വധികാര ഏകത്ര ധാതോ ഇത്യാരഭ്യ അധ്യായ സമാപ്തി പര്യന്തം വർത്തതെ. അന്യത്ര അപി ധാത്വധികാര വർത്തതെ. അതായത് ധാത്വധികാരം ധാതോഹോ എന്ന് പറയുന്ന സൂത്രത്തിൽ തുടങ്ങി അധ്യായ അവസാനം വരെയുണ്ട്. വേറെയുണ്ട് ധാത്വധികാരം, ധാതു ശബ്ദവും പലതുമുണ്ട്. സകർമ്മക ഇത്യത്ര സമാസഃ കർമ്മണ സഹ ഇത്യുക്തേ സകർമ്മക ഇതി കഥം ഭവതി. തേന സഹേതു തുല്യോ യോഗേതനേന സമാസഃ ഭവതി. ക ഇതി കഥം ഭവതി. ക സർവത്ര ഗൗരി ഷു സമാസന്തഃ ഭവതി. ദേവ അകർമ്മക ഇത്യത്രാപി. അകർമ്മക ഇത്യത്ര കഥം ഭവതി വിഗ്രഹ? അവിദ്യമാനഃ കർമ്മ. ഓ നോസ്തി അവിദ്യമാന കർമ്മ യസ്യ. ആ അവിദ്യമാന കർമ്മ യസ്യ. അവിദ്യമാന കർമ്മ യസ്യ. കർമ്മോ യസ്യ വിദ്യമാന കർമ്മ യസ്യ. കർമ്മോ യസ്യ ഇതി ന ഭവതി കസ്മാത്. തത്ര നപുംസകമസ്തി തസ്മാത്. കേവലം നപുംസകാദേവ കർമ്മോ ഇതി കസ്മാത് ന ഭവതി. ആ കർമ്മശബ്ദസ്യ നകാരാന്തത്വ കർമ്മ കർമ്മണി കർമാണി ഇതേ ഭവതി. ന കർമ്മ കർമ്മോ ഷർലിംഗപ്രകരണം അധീത്യ അനന്തരം സമാസമപി സമാപ്യ തദനന്തരമപി വദന്തി കേചിത് കർമ്മ കർമ്മോ കർമാഹ ഇതി. കഷ്ടാത് കഷ്ടതരം ഭവതി. പ്രഥമവാക്യം ഏവം ഭവതി ലകാരാഹ സകർമ്മകേഭ്യ കർമ്മണി കർത്തരി ച സ്യുഹു. ധാതവഃ ദ്വിധാഃ സന്തി സകർമ്മകാഃ അകർമ്മകാഃ. അനയോർഭേദഃ പൂർവമേവ നിരൂപിതഃ. കഥം അകർമ്മക ധാതൂനാം പരിഗണനാ പരം സ്മരസി കോപി അത്ര ശ്ലോകദ്വയം ഉക്തം മയ ലജ്ജാസത്താസ്ഥിതിജാഗരണം വൃദ്ധിക്ഷയഭയജീവനമരണം ശയനക്രീഡാദിത്യർത്ഥം ധാതുഗണം തം അകർമ്മകമാകൂ ആഹു. ഏകഹ അയം ശ്ലോകഹ അന്യ ശ്ലോകോപി വർത്തതേ ധാതോരർത്ഥാന്തരേ വൃത്തേ ധാത്വർത്ഥേനോപസംഗ്രഹാത് പ്രസിദ്ധേരവിവക്ഷാത കർമ്മണോ അകർമ്മകാക്രിയ പുനരുച്യതാം. സകർമ്മകത്വജ്ഞാപകം ഭവതി അയം ശ്ലോകഃ. ക്രിയാപദം കർത്തൃപദേന യുക്തം യപേക്ഷതേ യത്ര കിമിത്യപേക്ഷാം സകർമ്മകം തം കവയോ വദന്തി ശേഷസ്തതോ ദാതൃ അകർമ്മകസ്യാത്. അത്രാവി അകർമ്മകസ്യാവി നിരൂപണം വർത്തതെ ഏവ കിന്തു മുഖ്യതയാ സകർമ്മകം കിം ഇതി അനേന ശ്ലോകേന ഉച്യതെ. ഇത്സർവം പൂർവമേവ വ്യാഖ്യാതം. സകർമ്മകധാതുക്കളിൽ നിന്ന് ഈ ലകാരങ്ങൾ വരുന്നത് കർമാർത്ഥത്തിലും കർത്തൃർത്ഥത്തിലും ഉണ്ടല്ലോ. വരാം രാമ പുഷ്പം പശ്യതി ഇത്യത്ര കർത്തരി ലകാരഹ ഭവതി. രാമേണ പുഷ്പം ദൃശ്യത ഇത്യത്ര കർമ്മണി ലകാരഹ ഭവതി. അത്ര ദശ ലകാര പ്രകരണേ പ്രഥമം കർത്തരി ലകാര ഏവ നിരൂപ്യത അത് കർമ്മണി. കർമ്മണി ലകാര അനന്തരം ഭവതി. സകർമ്മകേഭ്യ കർമ്മണി കർത്തരിയസ്യ അകർമ്മകേഭ്യോ ഭാവേ കർത്തരിച്ച അകർമ്മകേഭ്യോ ധാതുഭ്യ ഭാവേ കർത്തരിച്ച ലകാരാഹ ഭവേയുഹു. ഇത് ദ്വിതീയം വാക്യം ഭവതി. സൂത്രേ ല കർമ്മണിച്ച ഇതി ഏകം വാക്യം അനന്തരം ഭാവേച അകർമ്മകേഭ്യ ഇത്യപരം ഭവതി. ദ്വിതീയവാക്യസ്യ വ്യാഖ്യാനം ഏവം കൃതം അകർമ്മകേഭ്യോ ഭാവേ കർത്തരിച്ച ലകാരാഹ സന്ധി. അകർമ്മക ധാതുര ഉദാഹരണം ഭവതി ഭൂസത്തായാം ഇതി. തസ്മാത് കർത്തരി ഭവതി ലകാര രാമ ഭവതി ഇതി. കർമ്മണി അത്ര ലകാര നാസ്തി. കേവല ധാതു ഉപസർഗയുക്തേതു കർമ്മ ഭവതി യഥാ അനുഭൂയതേ പരിഭൂയതേ ഇത്യാദി സ്ഥലേഷു അഹം പുഷ്പം അനുഭവാമി മയാ പുഷ്പം അനുഭൂയത്തെ ഇത്യാദി ഭവത്തേവ കേവല ധാതുഃ അകർമ്മക ത്വാദ് ഭാവേ ഭവതി കർത്തരിച്ച തേന ഭൂയത്തെ രാമേണ ഭൂയത്തെ മയാ ഭൂയത്തെ സർവത്ര ഏകരൂപ ഏവ ഭൂയത്തെ മയാ ഭൂയത്തെ അവാഭ്യാം ഭൂയത്തെ വയം ഭൂയത്തെ വയം അസ്മാഭി ഭൂയത്തെ ഏവം തേന ഭൂയത്തെ താഭ്യാം ഭൂയത്തെ തൈഹി ഭൂയത്തെ രാമേണ ഭൂയത്തെ രാമാഭ്യാം ഭൂയത്തെ ഇത്യാദികം സർവത്ര ഏകരൂപം ഭവതി ഭാവേ കർത്തരി സകർമ്മക ധാതുവതേവ ഭവതി. ഇപ്പൊ എന്താണ് സൂത്രത്തിന്റെ അർത്ഥം? സകർമ്മക ധാതുക്കളിൽ നിന്ന് ലകാരങ്ങൾ വരുന്നത് കർമാർത്ഥത്തിലും കർത്തരി അർത്ഥത്തിലും, അകർമ്മക ധാതുക്കളിൽ നിന്ന് ലകാരം വരുന്നത് കർത്തൃത്വത്തിലും ഭാവാർത്ഥത്തിലും, കർമാർത്ഥത്തിൽ വരത്തില്ല. അപ്പൊ സകർമ്മക ധാതുക്കളിൽ നിന്ന് ഏതർത്ഥത്തിൽ വരത്തില്ല? ഭാവാർത്ഥത്തിൽ വരത്തില്ല. അകർമ്മക ധാതുക്കളിൽ നിന്ന് ഏതർത്ഥത്തിൽ വരത്തില്ല? കർമാർത്ഥത്തിൽ വരത്തില്ല. അതാണ് ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിജ് പ്രക്രിയ അഗ്രെ വക്ഷ്യതി തത്ര വർത്തതി. ധാതുസജ്ഞ കേന സൂത്രേണ വിധീയതേ ഭവാതയോ ധാതവ. അത്ര ഷണ്ലിംഗ പ്രകരണ നിരൂപണാവസരെ യഥാ അസ്മാഭിഹി കൃതം തദ്ദേവ അത്രാവി പരിനിഷ്ഠിത രൂപസ്യ സ്മരണം കൃത്വാ ഏവ പ്രക്രിയ അനുസന്ധാതവ്യ യഥാത്രാവി ഭവതി ഭവതഃ ഭവന്തി ഭവസി ഭവതഃ ഭവതഃ ഭവാമി ഭവാവഹ ഭവാവഹ ഇത്യാദികം മനസ്സിൽ ധൃത്വാ തസ്യ പ്രക്രിയ കഥമിതി അനുസന്ധാനം കർത്തവ്യം. ശുദ്ധരൂപസ്യ ധാരണ മുഖ്യമേവ. അത്ര ഭവതി ഇതി ഭവതി ശുദ്ധരൂപം. തസ്യ പ്രക്രിയ ഇത് ആരഭ്യ പക്ഷ്യതി. അത്ര സാമാന്യ സൂത്രം ഭവതി വർത്തമാനേ ലട്ട് വർത്തമാന ക്രിയാവൃത്തേർ ധാതോഃ വർത്തമാന ക്രിയാവൃത്തേർ ധാതോഃ ലട്ട് സ്യാ ലട്ട് സ്യാ വർത്തമാനക്രിയ അർത്ഥത്തിലുള്ള വർത്തമാനക്രിയ എന്ന് വെച്ചാൽ വർത്തമാന കാലത്തിലുള്ള ക്രിയ. ക്രിയ അർത്ഥത്തിലുള്ള ധാതുക്കളിൽ നിന്നും എന്തുവരും? ലട്ട് വരുന്ന ലട്ട്. ലട്ട് വർത്തമാന ക്രിയാവൃത്തേ ധാതോർ ലട്ട് സ്യാത്. അത്ര വർത്തമാന ക്രിയ ഇത്യസ്യ വർത്തമാന കാലം ക്രിയായാഹ വിശേഷണം ഭവതി. ഭൂത ഭാവി പ്രതിദ്വന്ദി ഭവതി വർത്തമാനകാലഃ. അതഃ വർത്തമാന കാല വിശിഷ്ട ക്രിയാ വാചക ധാതുഃ. അത്ര ധാത്വർത്ഥം ഭവതി കിം? ക്രിയാ. ക്രിയാവിശേഷണം ഭവതി കിം? വർത്തമാനകാലഃ. അതഃ വർത്തമാന ക്രിയാവൃത്തേഃ ഇത്യസ്യ വർത്തമാന കാല വൃത്തി ക്രിയാ വാചക ഇത്യർത്ഥ. ക്രിയായാഹ വാചകം ഭവതി കിം? ക്രിയായാഹ വാചകം ഭവതി പദം. പദം ഭവതി. അതഃ വർത്തമാന ക്രിയാവൃത്തേഃ ധാതോഃ ലട്ട് സ്യാത്. ഇതം സൂത്രം ധാത്വാധികാരേ വർത്തതെ. അതഃ ധാതോഃ ഇത്യത്ര ലബ്ധം. ഏവം പ്രത്യയഃ പരശ്ച. ഏതദ്വയമപി അത്ര അനുവർത്തതെ. അതഃ ലട്ട് ഇത്യസ്യ പ്രത്യയസംജ്ഞാ ലഭ്യത്തെ. പരശ്ച ഇത്യുക്ത്വാ ധാതോഃ പരത്വേന സ്യാത്. അതഃ ഉക്തം വർത്തമാന ക്രിയാവൃത്തേഃ ധാതോഃ ലട്ട് സ്യാത് ഇതി. അത്ര ധാതുഃ ഉദാഹരണത്വേന ഭൂ ഇതി നിർദ്ദിഷ്ടഃ. ഭൂസത്തായാം ഭൂസത്തായാം ഇത്യത്ര സത്തായാം ഇതി ധാതുപാഠേ ധാത്വർത്ഥഃ നിർദ്ദിഷ്ടഃ. അസ്യ അർത്ഥ ഭവതി ഭൂ ധാതു സത്ത അർത്ഥേ വർത്തതേ ഇതി. അത സത്തായാം ഇതി കാ വിഭക്തി സപ്തമി. ഭൂതാതു സത്തായാം വർത്തതേ ഇതി അർത്ഥ. സർവത്ര ധാതു നിർദ്ദേശഃ ഏവമേവ. ഘടചേഷ്ടായാം ഭുക്രിജ്കരണേ ഇത്യാദിഷു സർവത്ര ഏവമേവ. ധാതുപാഠ സൂത്രപാഠ ഇവ പൃഥക് വർത്തതേ. തസ്യ ധാതുപാഠസ്യ കർത്ത പാണിനി ഇതി കേഷാഞ്ചിത് മതാനുസാരേണ. കേചിത് ഭീമസേനാചാര്യ ഇത്യേകഃ തസ്യ കർത്താ ഇതി വതന്തി. പൂർവസ്മിൻ കാലേ ധാതുപാഠേ അർത്ഥ നിർദ്ദേശ ആസീത് കേവല ധാതു ശബ്ദാഹ ഏവ നിർദ്ദിഷ്ടാഹ ആസൻ. അനന്തരം ഇദാനിയും ഉപലഭ്യമാനേഷു പാഠേഷു സർവത്ര ധാതുനാ സഹ അർത്ഥനിർദ്ദേശോപി ദൃശ്യത്തെ. അത അത്രാപി ഭൂസത്തായാം ഇതി ഉക്തം. ഏവം ച അത്ര ഭൂ ഇതി ധാതോ പരത്വേന പ്രത്യേക പരസ്ത ഇതിത്വത്വാത് ലട് ഭവതി. ഭൂ ലട് ഇതി സ്ഥിതി തകാരസ്യ ഈ സഞ്ജ്ഞാ ഭവതി കേന സൂത്രേണ ചുടു ഹലന്തിമിത്തനേന കൃതേതസ്യ ലോപേ ച അകാര അവശേഷ്യത്തെ തസ്യാപി സഞ്ജ്ഞാ സിദ്ധ്യതി കേന സൂത്രേണ ഉപദേശാനുജ്ഞാനാസ്യതനേന സഞ്ജ്ഞായാ ലോപേ ച ല ഇതി അവശേഷ്യത്തെ തസ്യ സഞ്ജ്ഞാ ന ഭവതി കസ്മാത് അവശിഷ്യത്തെ. ഏവം ച ഭൂ ല ഇതി സ്ഥിതി അത്ര വദതി ഉച്ചാരണ സാമർത്ഥ്യാ ലസ്യ ഇത്വം ലസ്യാപി ഇത്വേ കൃതേ ലട് വിധാനസ്യ പ്രയോജനം കിം ഭവതി. കിമപി ന സിദ്ധ്യതി. അതഃ അത്ര വദതി ഉച്ചാരണ സാമർത്ഥ്യാദേവ ലസ്യ തദപി സമീചീനമേവ. തത് ലശക്വദ്ധിതേതി സൂത്രേണേവ സിദ്ധം കില ലശക്വദ്ധിതേ ഏവമപി ഏവമപി വക്തും ശക്യം. ഉച്ചാരണ സാമർത്ഥ്യാദേവ ലസ്യന ഇത്വമിതി. ഭൂസത്തായാം അത്ര കർത്തൃവിവക്ഷായാം ഭൂല് ഇതി സ്ഥിതേ. പൂർവമേ ഉക്തം ലകാരാഹ സകർമ്മക ധാതുഭ്യ കർത്തരി ഭവതി ഇതി ഭവന്തി ഇതി. അതഃ അത്ര കർത്തൃവിവക്ഷായാം ഭൂ ല ഇതി ഭവതി. അസ്യ ആശയഃ അത്ര കർത്തരി ലകാരാഹ നിഷ്പാദ്യന്തേ നതു കർമ്മണി ഭാവേവ. അതഃ അത്ര രൂപാണി ഭവന്തി ഭവതി ഭവതഃ ഭവന്തി ഇത്യാദീനി. അനന്തരം ഭവതി സൂത്രം തിപ് തസ് ജി സിദ്ധസ് ധ മിപ് വസ് മസ് ത ആദാം ജ ധാസ് ആധാം ധ്വം ഇട് വഹി മഹി ഇട് വഹി മഹി. അത്ര ഷട് തൃക്കാഹ സന്തി. തൃക്കാഹ ഇത്യുക്തെ തിപ് തസ് ജി ഇതി അയം തൃക്കാഹ ത്രയാണ സമൂഹ തൃക്കഹ തിപ് തസ് ജി. അനന്തരം ഭവതി സിപ് ധസ് ധ അന്യഹ തൃക്കഹ. അത്രാപി പ്രത്യയത്രയം വർത്തതേ. അനന്തരം ഭവതി അയമതി തൃക്ക ഏവ അനന്തരം ഭവതി ത ആതാം ഝ ഇതി ത ആതാം ഝ അയമപി സുപിവ ഭവതി സു ഔ ജസ് ഇത്യാദിവദേവ അത്രാപി ത ആതാം ഝ ത ആതാം ഝ അനന്തരം ഭവതി ധാസ് ആധാം ധ്വം ധാസ് ആധാം ധ്വം അന്തിമം ഭവതി ഇട് വഹി മഹിങ് ഇതി ഇട് വഹി മഹിങ് അസ്യ വിഗ്രഹ കഥം ഭവതി തിപ്ച ഏവമേവ തിപ് ചി ചമ ച സൂത്രേണ ഭവതി സമാസ സൂത്രം ചാർത്തേ ദ്വന്ദ്വ അത്ര ഇതരേതര യോഗ ദ്വന്ദ്വ ഭവതി വ മഹിങ് ഇതി വർത്തതെ മഹിങ് ഇതി ഏകവചനം വ ബഹുവചനം വ മഹിങ് ബഹുവചനേ മഹിങ്ഹ ഇതി ഭവതി അതഃ അത്ര ഏകവചനത്വാത്രീത്യം ജീതി ഹസിച്ച ഇതി ഉത്തി ഗുണേ രൂപാന്തരം ഭവതി കിന്തു അത്ര സർവത്ര സൂത്രേ സൗത്രത്വാദേവ സന്ധികാര്യം ന കൃതം സ്പഷ്ട പ്രതിയുക്ത്യർത്ഥമേവ സൗത്രത്വാത് ന സന്ധി അത്ര കതി തൃക്കാഹ സന്തി ഇതി ഉക്തം ഷട്ട് അത്ര തിപ് തസ് ജി ഇതി ഭവതി പ്രഥമ പുരുഷ സിദ്ധസ് അതോക്തം അഷ്ടാദശ ലാദേശാ സ്വീതി അത്ര അഷ്ടാദശ പ്രത്യയാ സന്തി ഏതേ ലാദേശാഹ ഭവന്തി കസ്മാത് ലകാരസ്യ സ്ഥാനേ ആദിശ്യമാനത്വാത് ഏതേ ലാദേശാഹ ഭവന്തി. അത്ര ബസ്മസ് പര്യന്തം പരസ്മീപദം ഭവതി. തദനന്തരം വർത്തത്തെ ത ആതാം ജ ഇതി പ്രഥമഃ ത്രികഃ. അയം ഭവതി പ്രഥമപുരുഷഃ. അനന്തരം ഭവതി ദാസ് ആദാം ധ്വം ഇതി ദ്വിതീയ ത്രികഃ ഭവതി. അയം ഭവതി മധ്യമപുരുഷഃ. അനന്തരം ധ്വം ഇട് ഇട്ട് വഹി മഹി ഇട്ട് വഹി മഹി ഇതി അയം ത്രികഃ ഉത്തമപുരുഷഃ. ആത്മനെ പദം ഭവതി. പ്രഥമത്രികേ തിപ്ധസ്ധീതി അത്ര പ്രഥമഃ ഭവതി തിപ് ഏകവചനം. തസ് ഭവതി ദ്വിവചന സപ്നകം ഭവതി. ജി ഭവതി ബഹുവചനമേവം സർവത്ര അന്യത്രാപി. സിപ് ഇതി ഭവതി ഏകവചനം. ധസ് ദ്വിവചനം. ധ മിപ് വസ് മസ് ത ആതാം ജ ധാസ് ആന്ധാം ദ്വിവചനം. ധ്വം ബഹുവചനം. ഇട് ഏകവചനം. വഹി ദ്വിവചനം. മഹി ബഹുവചനം. അസ്മിൻ സൂത്രേ ക്വചിത് സന്ധ്യപി കൃതഃ യഥാ ആതാം ജ ഇത്യത്ര സന്ധി കൃതഃ അനുസ്വാര സന്ധി. ധാം ധ്വം ഇത്യത്രാപി കൃതം. ഇന്ന് സർവത്ര സന്ധി നാസ്തി. ഏതേ സംഖ്യാതഃ അഷ്ടാ ദശ സന്ധി. അനേന സൂത്രേണ ലകാരസ്യ സ്ഥാനേ ഏതേ പ്രത്യയാഃ വിധീയന്തേ. അതഃ ഭൂ ല ഇത്യസ്യ സ്ഥാനേ തീരി സിദ്ധ്യതി. ഭൂ ല ഇത്യസ്യ സ്ഥാനേ ആദേശരൂപേണ തീ ഇത്യസ്യ വിധീയമാനത്വാത് സർവാദേശ തീ ഇതി ഭവതി. ഭൂ തീ ഇതി ഭവതി. തതഃ ഭവതി ഇതി സിദ്ധ്യതി. അനന്തരം ഭവതി പരസ്മൈപദ സ്വപ്ന വിധായകം സൂത്രം ല പരസ്മൈപദം. ലാദേശ പരസ്മൈപദി സജ്ഞാ സ്യുഃ. അനേന സൂത്രേണ ലാദേശാനാം പരസ്മൈപദ സ്വപ്ന വിധീയതേ. ഇതം ഭവതി സാമാന്യസൂത്രം. അസ്യ സൂത്രസ്യ അപവാദസൂത്രം അനന്തരം വർത്തത്തെ. അതഃ അനേന സൂത്രേണ അഷ്ടാദശ ലാദേശാനാം പരസ്മൈപദ സ്വപ്ന വിധീയതേ പ്രാപ്ത പ്രാപ്ത ഏവ പ്രകല്പ്യ അപവാദ വിഷയം തതോ ഉത്സർഗ അഭിനിവിശ അഭിനി വിശദേ ഇതി പൂർവമേവ ഉക്തം. അപവാദസൂത്രം തെക്വ അന്യത്ര ഉത്സർഗസൂത്ര പ്രവൃത്തി ഭവതി ഇതി അസ്യ വാർത്തികസ്യ അർത്ഥ. ഉത്സർഗീയസൂത്രസ്യ പ്രഥമവിധത്വേ അപി തസ്യ സൂത്രസ്യ പ്രവൃത്തിഃ അപവാദ വിധാനാനന്തരമേവ ഭവതി. അപവാദം ദൃഷ്ട്വാ അനന്തരം അവശിഷ്ടസ്ഥലേഷു ഔത്സർഗീയസൂത്രസ്യ പ്രവൃത്തിഃ ഭവതി. പ്രകൽപ്യ അപവാദ വിഷയം തത്തോ ഉത്സർഗ അഭിനിവിശ്യത്തെ എന്ന് പറഞ്ഞാൽ, ഒരു ഔത്സർഗീയസൂത്രവും അപവാദസൂത്രവും വിധിച്ചു കഴിഞ്ഞാൽ അപവാദസൂത്രം പ്രവർത്തിച്ച് ബാക്കിയുള്ളിടത്തെ ഉത്സർഗസൂത്രം പ്രവർത്തിക്കും. ഇവിടുത്തെ ഉത്സർഗസൂത്രം ഏതാണ്? ലപരസ്മീകൃതം. ലാദേശങ്ങൾക്ക് ഇവിടെ പറഞ്ഞ 18 എണ്ണത്തിനും പരസ്മീവസഞ്ജ വിധിച്ചു എങ്കിലും അപവാദം വല്ലതും ഉണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചതിന് ശേഷമേ ഇത് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ ഈ 18 എണ്ണത്തിനും പരസ്മീവസഞ്ജ വരത്തില്ല. അഥവാ അനന്തരം സൂത്രം വദതി തങ്ങാനൗ ആത്മനേ പദം ഇതം സൂത്രം ഭവതി ആത്മനേ പദ സജ്ഞ വിധായകം തങ് പ്രത്യാഹാര സാനച് കാനച്ചോ ച ഏത സജ്ഞാഃ സ്യുഃ. തങ് പ്രത്യാഹാര സാനച് കാനച്ചോ ച ഏത സജ്ഞാഃ സ്യുഃ. ഏത സജ്ഞ ഇത്യത്ര വിഗ്രഹ കഥം ഭവതി? വിഗ്രഹ ഏതസ്സഞ്ജ്ഞാ ലൗകിക വിഗ്രഹ വിഗ്രഹ കഥം ഭവതി ഇതി പ്രശ്നം. ഏഷാ ഏഷാ സജ്ഞാഃ അനന്തരം ഏഷാ സംജ്ഞാഃ യസ്യാഃ യേഷാം. ഈ സംജ്ഞകൾ അങ്ങനെ വിഗ്രഹിക്കും, വേഗവചനത്തിലും വിഗ്രഹിക്കാം. എങ്ങനെ? ഏഷാ സംജ്ഞ യസ്യ യസ്യാഃ എന്നും പറയാം. യസ്യ യസ്യ അപ്പോ അന്യപദാർത്ഥത്തിനനുസരിച്ചാണ്. അന്യപദാർത്ഥം എന്തോ അതനുസരിച്ച്. അപ്പോ ഇവിടെ യദസ്സഞ്ജ്ഞാഃ സജ്ഞാശബ്ദം സ്ത്രീലിംഗമാണ്. അപ്പോ യദസ്സഞ്ജ്ഞാഃ എന്ന് പറഞ്ഞു ഇവിടെ സജ്ഞാശബ്ദ സ്ത്രീലിംഗമാണെങ്കിലും സമാസം വരുമ്പോൾ ഇവിടെ നോക്കുക, ഏതസ്സഞ്ജ എന്നുള്ളത് ഏതിന്റെ വിശേഷണമായി വരുന്നു നോക്കുക. എങ്ങനെ ഏതസ്സഞ്ജ എന്ന് പറയുന്നത് ഏതിന്റെ വിശേഷണമായി, അതനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. സംഘ പ്രത്യാഹാരഹ ശാനച് അപ്പോ ഇതെല്ലാം വരണം. ഏത് പ്രത്യാഹാരഹ ശാനച്ചു കാനച്ചു എന്ന് വരുമ്പോ ഇവിടെ ബഹുവചനം വരും. ഇവിടെ അന്യ പദാർത്ഥം ബഹുവചനമാണ്. അപ്പൊ സമസ്തപദം വിശേഷത്തിനനുസരിച്ച് എന്ത് വരണം? ബഹുവചനം. സംജ്ഞാശബ്ദ ശ്രേണിയാണ് അല്ലേ? അപ്പൊ ഇവിടെ ഏത് സംജ്ഞാഹ എന്നെങ്ങനെ വന്നു? എങ്ങനെ വന്നു? ഏകവൻ അങ്ങനെ വരും. സംജ്ഞാന്ന് വരും. എങ്ങനെയാ? ആ ഉപസർജന സംജ്ഞ വന്നിട്ട് എന്ത് വരും? ഉപസർജന ഹ്രസ്വം വരത്തില്ലേ ശ്രീലിംഗത്തിന്. അല്ലേ? അപ്പൊ ഏകവനത്തിൽ എങ്ങനെ വരും? രാമഹ രാമോ രാമാഹ സീതാ സീതേ സീതാഹ. അത് തന്നെ. ഇവിടെ അന്യപദാർത്ഥം എന്താ? ശ്രീലിംഗം. അന്യപദാർത്ഥം അന്യപദാർത്ഥം എന്താണ്? മൂന്നെണ്ണം ഇല്ലേ? അല്ലേ? പ്രത്യാഹാര ശാനച്ചു കാനച്ചു പുല്ലിംഗമല്ലേ? വിശേഷണം അങ്ങനെ വരണം. ഇനി അന്യപദാർത്ഥ ശ്രീലിംഗമാണെങ്കിലോ? എന്നാലും ഇങ്ങനെ തന്നെ വരും. അന്യപദാർത്ഥം പുല്ലിംഗമായാലും ശ്രീലിംഗമായാലും. ഇനി വിഗ്രഹത്തിൽ ഏത് സംജ്ഞാഹ എന്ന് പറയുമ്പോൾ അവിടെ ഏത് ശബ്ദം പുല്ലിംഗമായിരിക്കുമോ ശ്രീലിംഗമായിരിക്കുമോ? എന്തുകൊണ്ട്? സംജ്ഞയുടെ വിശേഷണമായതുകൊണ്ട്. അപ്പോ എങ്ങനെ ഏഷ സംജ്ഞ എന്ന് പറയാൻ? അല്ലെങ്കിൽ ഏതാഹ സംജ്ഞാഹ. മനസ്സിലായില്ല? അങ്ങനെ വിഗ്രഹിച്ചിട്ട് അന്യപദാർത്ഥം പറയുമ്പോൾ അന്യപദാർത്ഥത്തിനനുസരിച്ച് പറയണം. അന്യപദാർത്ഥം സ്ഥിരിങ്ങണെങ്കിൽ എങ്ങനെ പറയും? ഏതേ സംജ്ഞാഹ യാസാം അല്ലെങ്കിൽ യസ്യാഹ അങ്ങനെ വരും. ഏഷ സംജ്ഞ യസ്യാഹ അല്ലെങ്കിൽ ഏതേ സംജ്ഞാഹ യാസാം ബുവ്രി. അല്ല ഇനി പുല്ലിംഗമാണെങ്കിൽ അവിടെ ഏഷന്ന് മാറൂ? ഇല്ല. എന്തുകൊണ്ട്? സംജ്ഞാ ശ്രേണി ആണെങ്കിൽ എന്തൊരു ഏഷ സംജ്ഞാ യസ്യ സഹ ഏതത് ഏതത് എന്തായാലും അവിടെ ഉപസർജ്ജന ഹ്രസ്വം വരും. പുല്ലിംഗത്തിൽ ഏകവചനത്തിൽ വിസർഗം വരും. വിസർഗം വന്ന് ഏതത് സംജ്ഞഹ എന്ന് വരും. ഇനി ഭുവനത്തിലാണെങ്കിലോ ഏതേ സംജ്ഞ വരും. അവിടെ മാറ്റമില്ല. ഏഷ ഏതേ ഏതാഹ സംജ്ഞാഹ യേഷാം എന്ന പദാർത്ഥം അനുസരിച്ച് രൂപം എങ്ങനെ വരും? അപ്പൊ ഏഷ അല്ലെങ്കിൽ ഏഷ അല്ലെങ്കിൽ ഏതേ എല്ലാം ഏതത് എന്നെങ്ങനെ മാറി? നാലോ വിഗ്രഹം എങ്ങനെ വരും? ഇതൊരു സ്ഥലത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ മനസ്സിലാക്കും. അതുപോലെ തന്നെ ലാദേശാഹ പരസ്മ്യുപത സജ്ഞാഹ അവിടെ അങ്ങനെ മനസ്സിലാക്കണം. അവിടെ ബഹുവിനായിട്ട് സ്യുഹു അങ്ങനെ വന്നു. അത് എന്തുകൊണ്ട്? ലാദേശാഹ ബഹുവിനായതുകൊണ്ട്. അഷ്ടാദശ ശബ്ദം കേട്ടിട്ടില്ലേ? ദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ സപ്തദശ അഷ്ടാദശ. നിത്യേകവചനം. അഷ്ടാദശ നവദശ പര്യന്തം അഷ്ടാദശ എന്നാണ് ദശൻ ശബ്ദം ശ്രദ്ധിച്ചോ? ഏതേ അഷ്ടാദശ? പതിനെട്ടെന്ന് പറയുമ്പോ എത്രയുണ്ട്? ഒന്നാണോ രണ്ടാണോ മൂന്നാണോ? പിന്നെന്താ? വിംശത്യാദ്യ സദൈകത്വേ സംഖ്യാ സംഖ്യേയ സംഖ്യയോ ആ ദശത സംഖ്യ സംഖ്യയേ. അത് അപവാദമാണ്. ദശ പര്യന്തം സംഖ്യകളെല്ലാം സംഖ്യത്തിലാണ് എന്നാണ് അവരുടെ കോശകാരൻ പറയുന്നത്. പക്ഷെ അന്യത്ര പറയുന്നുണ്ട് സംഖ്യയിലും വർത്തിക്കാം എന്ന് പറയുന്നുണ്ട്. ഗവാം അഷ്ട എന്ന് പറഞ്ഞാൽ എന്താ? സംഖ്യയില്ലേ? സംഖ്യയിലും വരാം, പക്ഷെ സംഖ്യത്തിലെ വരാമെന്ന് അഭിപ്രായമുണ്ട്. അത് പോട്ടെ. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അഷ്ടാദശ ആദേശ എന്ന് പറയുന്നിടത്ത് പ്രശ്നം എന്താ? ദശൻ ശബ്ദത്തിൽ നിന്ന് ജസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? എന്തിനാ? അതാണോ ദശനിൽ നിന്ന് ജസ് വന്നാൽ എന്ത് വരും? അഷ്ടൻ ശബ്ദമാണോ ഇത്? ദശൻ ശബ്ദത്തിന്റെ കാര്യം ചോദിക്കാം. ഷ്ണാന്ത ഷഡ് ഷഡ്ഭ്യോ ലുക് പഠിച്ചതാണ്. വയസ്സുകാലത്ത് ഞാനിതൊക്കെ ഓർമ്മിച്ച് പറയണമെന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചോദിച്ചു അങ്ങോട്ടും ചോദിക്കും. നിങ്ങളെല്ലാം ചെറുപ്പക്കാർ, ഓർമ്മയില്ല. എന്റെ ബുദ്ധിയെ പരീക്ഷിക്കുകയാണ് വയസ്സുകാലത്ത്. ഓർമ്മശക്തി, അത് ശരിയായ കാര്യമല്ല. ഇടയ്ക്കിടയ്ക്ക് പഴയതൊക്കെ എടുത്തൊന്നും മറിച്ചു പോകുന്നു, അല്ലാതെ വേറെ വഴിയില്ല. എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. തങ് പ്രത്യാഹാര ശാനച്ച് കാനച്ചോ ചേത സഞ്ജാഹ സ്യുഹ. തങ് പ്രത്യാഹാര ശാനചോ കാനചോ ആത്മനേവത സജ്ഞ ഏതിനൊക്കെയാണെന്ന് പറയുന്നു. തങ് പ്രത്യാഹാരം തിസ് തിപ് തസ്ജി ഇതി സൂത്രേ ത ഇത്യാരഭ്യ മഹിം പര്യന്തം ഭവതി തങ് പ്രത്യാഹാര. കേന സൂത്രേണ പ്രത്യാഹാര സിദ്ധിതി ആദിരന്ധ്യേന സഹേത. ആദിരന്ധ്യേന സഹേത ഇത്യനേന അത്ര താ ഇതി ആരഭ്യ മഹിം പര്യന്തം തങ് പ്രത്യാഹാര സിദ്ധ്യതി. തങ് പ്രത്യാഹാര അനന്തരം സൂത്രേ ഭവതി ആനൗ ഇതി. അസ്യ വ്യാഖ്യാനം ഏവം കൃതം ശാനച്ച് കാനച്ചൂച്ച നിരനുബന്ധ ഗ്രഹണേ സാനുബന്ധകസ്യാവിഗ്രഹണം ഇതി ഏഷ പരിഭാഷ വർത്തതെ. അത്ര സൂത്രേ ആനൗ ഇത്യേവ ദത്തം. ആന ഇത്യനേന അത്ര ശാനച്ച് കാനച്ച് ഇതി ദ്വയം ഗൃഹ്യത്തെ. കസ്മാത് തദർത്ഥം ഭവതി പരിഭാഷ നിരനുബന്ധഗ്രഹണേ സാനുബന്ധകസ്യാവിഗ്രഹണം. അത്ര അന്യത വിവർത്തതേ ചാനസിതി തസ്യ ഗ്രഹണം അത്ര നാസ്തി കിന്തു അത്ര ശാനച്ച് കാനച്ച് ദ്വൗ ഗൃഹ്യത്തെ. അധാത്രോക്തം തങ് ആനോ അസ്യ വിഗ്രഹ വിഗ്രഹ കഥം ഭവതി? തങ്ച ആന ഇതി വർത്തതെ ഇതരേതര ദ്വന്ദ്വേ ദിവജനേ ഭവതി തങ്കാനൗ ആന ആനശ് ആനച് ശബ്ദ ആനഹ ഭവതി വ ആന ഇതി സൂത്രേവ ആന ഇതി ആന ഇതി അനുബന്ധ നിരനുബന്ധ ശബ്ദ നിർദ്ദിഷ്ട അത്ര ആന ഇതി ഏകത്ര ശാനചിതി വർത്തതെ അന്യത്ര കാനചിതി തത്ര അനുബന്ധാനി തെക്ത്വ ആന ഇത്യേവ അത്ര നിർദ്ദിഷ്ട അഥോക്തം നിരനുബന്ധഗ്രഹണേ സാനുബന്ധസ്യാവി ഗ്രഹണം അനുബന്ധം വിനാ യത്ര ശബ്ദനിർദ്ദേശോ വർത്തതെ തത്ര അനുബന്ധസഹിതസ്യാവി ഗ്രഹണം കർത്തവ്യം അത്ര അനുബന്ധരഹിത ശബ്ദനിർദ്ദേശോ ഭവതി ആനയിതി തത് ശ്രുത്വാ അനുബന്ധസഹിതസ്യ സാനച് കാനച് ദ്വയമപി ഗൃഹ്യത്തെ മനസ്സിലായോ? അതായത് സൂത്രത്തിൽ ആന എന്ന് പറഞ്ഞെങ്കിലും വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശാനച്ച് കാനച്ച്. ആ സൂത്രത്തിൽ അനുബന്ധമില്ലാതെ നിർദ്ദേശിച്ചു, പക്ഷെ വൃത്തിയിൽ അനുബന്ധമുള്ള രണ്ട് രൂപത്തെ കൊടുത്തു. എന്തുകൊണ്ട്? ആന എന്ന് പറഞ്ഞാൽ നിരനുബന്ധം അനുബന്ധരഹിതമായിട്ടാണ് നിർദ്ദേശിച്ചതെങ്കിലും അവിടെ അനുബന്ധസഹിതമായി എത്രയുണ്ടോ അതിനെയൊക്കെ എടുക്കാം. ആന വാസ്തവത്തിൽ മൂന്നുണ്ട്. ഏതൊക്കെയാണ്? ശാനച്ച്, കാനച്ച്, ശാനച്ച്, ആനച്ച്, ചാനശ്. ശാനച്ച്, കാനച്ച്, ചാനസ്. ചാനസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, അതിന് വേറെ കാരണമുണ്ട്. ഇവിടെ രണ്ടെണ്ണത്തെ എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ശാനച്ചും കാനച്ചും. അപ്പൊ ഇതിന് എല്ലാം ഏത് സന്യാഹസ്യം എന്ന് പറഞ്ഞാൽ ആത്മനിവേദ സജ്ഞ ഉണ്ട്. തങ്ങ് പ്രത്യാഹാരത്തിനും ശാനച്ചനും ഇതിന്റെ എല്ലാം ഉപയോഗം പിന്നീട് വരും. ഇപ്പൊ കേവല സ്വപ്ന പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന പൂർവസഞ്ജ അപവാദ എന്ന് വെച്ചാൽ എല്ലാ പരസ്മത എന്ന് പറയുന്നത് സാമാന്യ സൂത്രമാണ്. അതിന്റെ അപവാദമാണ് തങ്ങാനാവ് ആത്മനിപദം. ആ സൂത്രം പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്തെ പരസ്മീപസഞ്ജ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് പരസ്മീപസഞ്ജ ഏതിന് കിട്ടും? ആദ്യത്തെ ഒമ്പത് എണ്ണത്തിന് അങ്ങനെ തിസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. മിപ് വസ് മസ് വരെയുള്ളത് പാണിനി എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. പാണിനി ഉപയോഗിക്കാതെ നിർഭാഗ്യവശാൽ പാണിനി ഒരിടത്തും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പാണിനി പറഞ്ഞിരിക്കുന്ന എന്താണ്? തങ്ങ് അല്ലെങ്കിൽ തിങ്ങ്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടുത്തെ സ് എന്നുള്ളത് ഇത്തായിട്ട് എടുക്കാൻ പാടില്ല അല്ലേ? പ്രത്യാഹാരം ഉണ്ടാക്കുമ്പോൾ ഇത്തായിട്ട് എടുക്കാൻ പാടില്ല അല്ലേ? ആദ്യന സഹേതാന്നുള്ള അന്ത്യമായ ഇപ്പൊ ഏതൊക്കെയാണ് ഇത്ത ഏത് ഇത്തല്ലെന്നും പറഞ്ഞില്ലല്ലോ. ഏതൊക്കെ ഇത്താണല്ലെന്നും കൂടെ പറഞ്ഞില്ലല്ലോ. ഇപ്പോ അവസാനം വരുന്നത് എന്താണ്? അല്ല, മസ് അല്ലേ? മസ് അതാണ് മഹാന്നായത് അല്ലേ? അപ്പൊ അവിടെ ഇത്തായാ പറ്റുമോ? അങ്ങനെ രൂപം കിട്ടുമോ? ഇല്ല. അപ്പൊ പാണിനി അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതേസമയം മഹിങ് അതെങ്ങനെയാ വരുന്നത്? മഹി ധ്യായി മഹി അവിടെ ഇല്ല എന്ന് വെച്ചാൽ അത് ഇത്താണ്. അതുകൊണ്ട് ഏതൊക്കെ ഇത്തല്ല എന്ന് ഇനി നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കണം. അതേസമയം ഭവതി ടിപ്പ് പ്രകാരം ഇത്താണോ അല്ലയോ? അപ്പൊ ഈ ഇത്തുകളെല്ലാം വയ്ക്കുന്നതിന് ഒരുപാട് പ്രയോജനമുണ്ട്. ഒന്ന് രണ്ടും അല്ല, വളരെയധികം അനുദാത്തോ സുപ്പിതോ ഇങ്ങനൊക്കെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പാണിനി ഈ ഇത്തുകളെല്ലാം വച്ചിരിക്കുന്നത്. എല്ലാം ഇത്താക്കിയിട്ടുമില്ല. അതേതാണെന്ന് പ്രക്രിയാ സമയത്ത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ആവശ്യമുള്ളത് കൂടി കളയരുത്. അതുകൊണ്ട് കൂടുതൽ ഗവേഷണം നടത്തണ്ട. ഒന്ന് ആവശ്യമുള്ള പോവും, രണ്ടാമത് തല ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ചികിത്സിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ആവശ്യമുള്ളത് മാത്രം നോക്കിപ്പോകുക. കൂടുതൽ അങ്ങോട്ട് ഗവേഷണം നടത്തി തല കേടാക്കരുത്. പാണിനിയോടാണ് കളിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. അത് രണ്ട് ശബ്ദ